അധ്യായം 1-14 അധികരണം 4 സൂത്രം 12 ഇവിടെ പഞ്ചപഞ്ചജന എന്ന് പറഞ്ഞെടുത്ത് ഭാഷകാരം പറഞ്ഞു, അതിന്റെ അർത്ഥം സാഖ്യന്മാർ പറയുന്ന പോലെയൊന്നുമല്ല. ദേവ പിതൃഹ ഗന്ധർവ അസുര രക്ഷാംസി, ദേവന്മാർ പിതൃക്കൾ, ഗന്ധർവന്മാർ അസുരന്മാർ, രക്ഷസുകൾ, അങ്ങനെ 5 പേര്. അല്ലെങ്കിൽ പഞ്ചപഞ്ചജന അന്വേഷിച്ച ചത്വാരോ വർണ്ണ, 4 വർണ്ണങ്ങളും നിഷാദന്മാരും, അങ്ങനെ വ്യാഖ്യാനിക്കാം. പിന്നെ പഞ്ചജന ശബ്ദ സമാസ അന്വഖാന ദവഗത സംജ്ഞ ഭവ സംജ്ഞാകാംക്ഷി വാക്യശേഷ സംഭവ്യാകൃതേഷ പ്രാണാദേശ. അടുത്ത് പ്രാണൻ, മനസ്സ്, ശ്രോത്രം, വാക്ക്, തേജസ്, അടുത്ത് പറയുന്ന 5 എണ്ണത്തിനെ എടുക്കാം. എന്തായാലും 5, 5, 25 എന്ന് സാങ്കേതികമാർ പറയുന്ന അർത്ഥം ഇവിടെ ശരിയാകത്തില്ല. ഇനി ഇത് മറ്റു തരത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ക്വചിച്ച യത് പഞ്ചജന്യയാ വിശ ഇതി പ്രജാപരഹ പ്രയോഗ പഞ്ചജന ശബ്ദസ്. ഇനി മറ്റു ചില സ്ഥലത്ത് ഋക് സംഹിതയിൽ പാഞ്ചജന്യ വിശ എന്ന് പറയുന്നിടത്ത് പ്രജ എന്നാണ് അർത്ഥം. അങ്ങനെയുണ്ട് പ്രയോഗ പഞ്ചജന ശബ്ദസ്യ ദൃശ്യത്തെ തത് പരിഗ്രഹീ ഹന കശ്യത്തിരുത്. ഇനി ആ അർത്ഥം കൊടുത്താണ് പഞ്ചജനം എന്ന് വെച്ചാൽ പ്രജകൾ, പ്രജകൾ എന്നുള്ള അർത്ഥം കൊടുത്താലും ദോഷമൊന്നുമില്ല. ആചാര്യസ്തു ന പഞ്ചവിംശതേഹേ തത്വാനാമിഹ പ്രതീതിർ അസ്ഥി ദൈവം പരയ പ്രാണാദയോ വാക്യശേഷാത് ഇതി ജഗാത. ഇവിടെ പ്രാണാദയോ വാക്യശേഷാത് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ആചാര്യൻ എന്താ ഉദ്ദേശിക്കുന്നത്? ന പഞ്ചവിംശതി വിജ്ഞബ്ദേഹേ തത്വാന പഞ്ചവിംശതി തത്വങ്ങളല്ല, 25 തത്വങ്ങളല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഹ പ്രതീത് ന അസ്ഥി എന്നാണ് ആചാര്യൻ എന്നുവെച്ചാൽ ഇവിടെ സൂത്രകാരൻ പറഞ്ഞിരിക്കുന്നത്. പഞ്ചപഞ്ചജന എന്ന് പറയുന്നത് 25 തത്വങ്ങൾ അല്ല. ഇത്യേവം ഭരതയ, ഈ താല്പര്യത്തിലാണ് പ്രാണാദയോ വാക്യശേഷാദ് ഇതി ജഗാദ. പ്രാണാദയ വാക്യശേഷാദ് എന്ന് പറഞ്ഞ അങ്ങനെയാണ്. ഭവേയുഹു തവത് പ്രാണാദയ പഞ്ചജന മാധ്യന്തിനാണ് ഈ അന്നം പ്രാണാദി സ്വാമനന്തി. കണ്വാനാമതു കഥം പ്രാണാദയ പഞ്ചജന ഭവേഹു ഈ അന്നം പ്രാണാദിഷ എന്ന ആമനന്തീതി അത് ഉത്തരം പഠതി. ഈ മന്ത്രം തന്നെ പഞ്ചപഞ്ചജന എന്ന് പറയുന്ന മന്ത്ര മാധ്യന്തിന പാഠശാഖയിൽ ഒരു തരത്തിലാണ്, അവിടുത്തെ മന്ത്രം കാണുശാഖയിൽ വേറെ തരത്തിലാണ്. അതില് മാധ്യന്തിന ശാഖയിൽ അന്നം ഉൾപ്പെടെ 5 എണ്ണത്തിനെ പറയുന്നുണ്ട്. എന്നാൽ കണ്ണുശാഖയിൽ, അതായത് നമ്മൾ പഠിക്കുന്ന ബൃഹദാരണ്യത്തിലാണെങ്കിൽ അവിടെ 4 എണ്ണേ പറയുന്നുള്ളൂ, അവിടെ അന്നത്തെ പറയുന്നില്ല. അവിടെ പറയുന്നത് പ്രാണൻ, മനസ്സ്, വാക്ക്, ചക്ഷു, ശ്രോത്രം, വാക്കില്ല ചക്ഷു ശ്രോത്രം, അങ്ങനെ 4 പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ 5 എന്നെങ്ങനെ കിട്ടും? ബൃഹദാരണ്യത്തിൽ 4 എണ്ണമേ ഇത് കഴിഞ്ഞ് പറയുന്നുള്ളൂ. പക്ഷെ 5 പറയുന്ന സ്ഥലമുണ്ട് മാധ്യന്തിന ശാഖയിൽ. അവിടെയാണെങ്കിൽ ആ 4 കൂടാതെ 5-ാമത്തെ അന്നത്തിനെ കൂടെ ചേർത്ത് പറയുന്നുണ്ട്. ഇവിടെ സംശയം വരുന്നു. തവത് പ്രാണാദേ പഞ്ചജന മാധ്യന്തിനാനാം ഈ അന്നം പ്രാണാദിഷു ആമനന്തി. വ്യത്യാസം വരുന്നു. മാധ്യന്തിന ശാഖയിൽ 4 എണ്ണം പറയുന്നു, കണ്ണു ശാഖയിൽ ബൃഹദാരണ്യത്തിൽ 5 പറയുന്നു. അപ്പൊ പഞ്ച എന്ന് പറയുമ്പോൾ 5 എണ്ണം വേണം, 5 പദാർത്ഥങ്ങൾ വേണം. അതിനാണ് അടുത്ത സമാനം പറയുന്നത്. അത ഉത്തരം പഠതി ജ്യോതിഷ ഏകേഷ അസത്യ അന്നേ അസത്യപി കാണുവാനാം അന്നേ ജ്യോതിഷ തേഷാം പഞ്ചസംഖ്യ പൂജിത. ബൃഹദാരണ്യത്തിൽ പഞ്ചപഞ്ചജന എന്ന് പറഞ്ഞതിന് ശേഷം 4 എണ്ണത്തിനേ പറയുന്നുള്ളൂ. അവിടെ 5-ാമത് അന്നത്തെ പറയുന്നില്ല. മാധ്യന്തിന ശാഖയിൽ പറയുന്ന പോലെ 5 എണ്ണം പറയുന്നില്ല. പറയാത്തതുകൊണ്ട് ഇവിടെ പഞ്ചജന എന്ന് പറയുന്ന മന്ത്രത്തിന് തൊട്ടു മുന്നിലുള്ള മന്ത്രത്തിൽ പറയുന്ന ജ്യോതിസിനെ കൂടെ അവിടെ ചേർത്ത് 5 ആക്കണം. അവിടെ 5 എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പ് പറഞ്ഞ ജ്യോതിസും പിന്നീട് വന്ന പ്രാണാദി 4, അങ്ങനെ 5 ആണ്. അസത്യവി കാണുവാനാം അന്യേ, ഇവിടെ ബൃഹദാരണ്യത്തിൽ അന്നത്തെക്കുറിച്ച് പറയുന്നില്ല, അതുകൊണ്ട് അവിടെ 4 ഉള്ളൂ എങ്കിലും ജ്യോതിഷാതേഷാം പഞ്ചസംഖ്യ പൂരിയത. ജ്യോതിഷ് അതുകൊണ്ട് പഞ്ചസംഖ്യയെ പൂർണ്ണമാക്കണം. മും മന്ത്രത്തിൽ പറഞ്ഞ ജ്യോതിഷ് തേബിഹി യസ്മിൻ പഞ്ചജന ഇത്യതഃ കുറുസ്മിൻ മന്ത്രേ ബ്രഹ്മസ്വരൂപ നിരൂപണ ഏവ ജ്യോതിര അധീയതെ പറയുന്നു. അവിടെ ബൃഹദാരണ്യത്തിലും പഞ്ചപഞ്ചജന എന്ന് പറയുന്നതിന്റെ മുൻഭാഗത്ത് മന്ത്രത്തിൽ ബ്രഹ്മസ്വരൂപത്തെ നിർണയിക്കുന്നതിന് വേണ്ടി ജ്യോതിഷിനെ പറയുന്നുണ്ട്. എങ്ങനെ? തദ്ദേവ ജ്യോതിഷം ജ്യോതി, ആ ദേവൻ ജ്യോതിഷുകൾക്കെല്ലാം ജ്യോതിഷായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ 5-ാമത് ജ്യോതിഷിനെ കിട്ടി. പഞ്ച എന്ന് പറയുമ്പോൾ അവിടെ ജ്യോതിഷ്, പ്രാണൻ, മനസ്സ്, ചക്ഷു, ശ്രോത്രം, അങ്ങനെ 5 എണ്ണത്തിനിട്ടു. കഥം പുനരുഭേഷാമവി തുല്യവതിതം ജ്യോതി പഠ്യമാനം സമാന മന്ത്രഗതയ പഞ്ചസംഖ്യ കേഷാഞ്ചിത് ഗ്രഹീതേ കേഷാഞ്ചിത് നേരി പറയുന്നു. പഞ്ചപഞ്ചജന എന്ന് പറയുന്ന മന്ത്രത്തിന്റെ പൂർവ്വഭാഗത്ത് ജ്യോതിഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 കൂട്ടർക്കും തുല്യമാണ്. അത് മാധ്യന്തിന ശാഖയിലുമുണ്ട്, കണ്ണു ശാഖയിലുമുണ്ട്. പക്ഷെ 1 കൂട്ടർ മാത്രം എടുക്കുന്നു. ബൃഹദാരണ്യത്തെ എടുക്കുന്നുണ്ട്, എന്നാൽ മാധ്യന്തിനന്മാരെ എടുക്കുന്നില്ല. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്ന ഒന്നാണ്. കഥം പുനരുപേഷാം വി തുല്യവതിതം ജ്യോതി പഠ്യമാന സമാന മന്ത്രഗതയ സംഖ്യ കേഷാഞ്ചിത് ഗൃഹീതേ കേഷാഞ്ചിത് നീതി അപേക്ഷാഭേദ, അതിന് അപേക്ഷാഭേദമുണ്ട്. എന്തുകൊണ്ട്? ഒരു സ്ഥലത്ത് അന്നമില്ല, അതുകൊണ്ട് അഞ്ച് തികയ്ക്കുന്നതിന് ജ്യോതിസിനെ എടുത്തു. മറ്റൊരിടത്ത് അന്നമുണ്ട്, ഇവിടെ അഞ്ച് തികയുന്നു, അതുകൊണ്ട് ജ്യോതിസിന്റെ ആവശ്യമില്ല. അത് സ്പഷ്ടമാണ്. മാധ്യന്തനാനാം ഹി സമാന മന്ത്രപഠിത പ്രാണാദി പഞ്ച ജനലാഭ എന്ന അസ്മിൻ മന്ത്രാന്തരപഠിതേ ജ്യോതിഷി അപേക്ഷ അസ്തി. മാധ്യന്തന ശാഖയിലാണെങ്കിലോ തുടർന്നു വരുന്ന ഭാഗത്തിൽ സമാന മന്ത്രപഠിത പ്രാണാദി പഞ്ച ജനലാഭ, അവിടെ അന്നം കൂടി ചേർത്ത് അഞ്ചെണ്ണത്തിന് കിട്ടുന്നുണ്ട്, അഞ്ച് തത്വങ്ങളെ കിട്ടുന്നുണ്ട്. അസ്മിൻ മന്ത്രാന്തര പഠിതേ ജ്യോതിഷി അപേക്ഷ നഭവതി, പൂർവമന്ത്രത്തിലുള്ള ജ്യോതിഷിനെ അവിടെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. തദലാഭാത്തു കാണുവാനാ ഭവത്തി അപേക്ഷ. പക്ഷെ കാണുവന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവരുടെ പാഠത്തിൽ, അതായത് ബൃഹദാരണ്യത്തിൽ നാലേ പറയുന്നുള്ളൂ ഇത് കഴിഞ്ഞ്, അന്നത്തെ ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് പൂർവ്വത്തിൽ നിന്ന് ജ്യോതിഷിനെ എടുക്കുന്നു. അപേക്ഷ ഭേദാശ്ച സമാന മന്ത്രേ ജ്യോതിഷോ ഗ്രഹണ അഗ്രഹണി, അതാണ് അപേക്ഷാഭേദം എന്ന് പറയുന്നത്. മന്ത്രങ്ങൾ ഒരുപോലെയാണെങ്കിലും ഒരിടത്ത് പൂർവത്തിൽ നിന്ന് ജ്യോതിഷനെടുത്ത് അഞ്ച്, മറ്റൊരിടത്ത് അതിനെ എടുക്കാതെ തന്നെ അഞ്ചുണ്ട്. യഥാ സമാനേപി അതിരാത്രേ വചനഭേദ ഷോഡശിനോ ഗ്രഹണ അഗ്രഹണി തത്വത്തിനൊരു ഉദാഹരണം പറയുന്നു. അതിരാത്രം എന്ന് പറയുന്ന ഒരു വൈദിക യജ്ഞമുണ്ട്, അവിടെ ഒരു വാക്യമുണ്ട്, അതിരാത്രേ ഷോഡശിനം ഗൃണാദി ന ഗൃണാദി എന്ന് പറഞ്ഞാൽ, അവിടെ യാഗത്തിൽ ഷോഡശി എന്ന് പറയുന്ന പാത്രത്തിൽ ഹവിസിനെ എടുത്തുകൊണ്ട് അത് ഉയർത്തിപ്പിടിച്ച് മന്ത്രം ചൊല്ലുന്ന ഒരു ചടങ്ങാണ്, അതിനാണ് ഷോഡശി ഗ്രഹണം എന്ന് പറയുന്നത്. ഈ ഒരു അനുഷ്ഠാനം അവിടെ പറയുന്നത് ഗൃണാദി ന ഗൃണാദി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം, വികല്പമാണ്. ചെയ്താലും ചെയ്തില്ലെങ്കിലും ദോഷമില്ല, കാരണം രണ്ടും പറഞ്ഞിരിക്കുന്നു. അതിരാത്രി ഷോഡശിനം ഗൃണാദി നഗൃണാദി. അത് എന്തുകൊണ്ട്? ചെയ്താലും ഫലം കിട്ടും, ചെയ്തില്ലെങ്കിലും ഫലം കിട്ടും. അപ്പൊ ചില സ്ഥലങ്ങളിൽ അങ്ങനെ വികല്പമുണ്ട്. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, തുടർന്ന് വരുന്ന ഭാഗത്ത് നിന്ന് അഞ്ചെണ്ണത്തിന് എടുക്കാം, അല്ലെങ്കിൽ പൂർവ്വഭാഗത്ത് നിന്ന് ഒന്നിനെ ചേർത്ത് അഞ്ചാക്കാം. തദൈവൻ നാവ് ശ്രുതി പ്രസിദ്ധി കാചിത് പ്രധാന വിഷയാസി. ചുരുക്കത്തിൽ എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്? പഞ്ചപഞ്ചജന എന്നുള്ളത് കൊണ്ട് സംഖ്യന്മാരുടെ 25 തത്വ എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. സംഖ്യന്മാർ പറയുന്ന പ്രധാനത്തിന് ശ്രുതി പ്രമാണമല്ല, അതാണ്. തദൈവൻ നാവ് ശ്രുതി പ്രസിദ്ധി കാചിത് പ്രധാന വിഷയ, പ്രധാന വിഷയമായിട്ടുള്ള ഒരു ശ്രുതിയില്ല. സ്മൃതി ന്യായ പ്രസിദ്ധി ചെയ്തു പരിഹരിഷീത്. ഇനി അടുത്ത് ഇനി തീർന്നില്ല ഇത്, ഇനി വരുന്ന ഭാഗങ്ങളിൽ ഇതിന് സ്മൃതി പ്രമാണമുണ്ടോ? സംഖ്യന്മാർ പറയുന്ന പ്രധാനത്തിന് അതാണ് ജഗത് കാരണമെന്നുള്ളതിന് സ്മൃതി, ഏതെങ്കിലും സ്മൃതികൾ പ്രമാണമായിട്ടുണ്ടോ? ഇനി ന്യായം യുക്തി ഉണ്ടോ? ഇതൊന്നും ഇല്ല എന്നുള്ള കാര്യം ഇനി വരുന്ന ഭാഗത്ത് ചർച്ച ചെയ്യും. ബ്രഹ്മസൂത്രത്തിൽ വളരെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അത് ചർച്ച ചെയ്യാൻ കാരണം പറഞ്ഞിരുന്നത് പ്രാചീനമായ ദർശനം എന്ന് പറയുന്നത് സാംഖ്യമാണ്. അതുകൊണ്ട് ഈ ബ്രഹ്മസൂത്രങ്ങളെ മുമ്പ് ആരോ സാംഖ്യ തത്വം അനുസരിച്ച് വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം അത് പൂർവപക്ഷമായി. നമുക്കിന്നറിയില്ല അത് ആരാണ് ബ്രഹ്മസൂത്രത്തെ സാംഖ്യ സിദ്ധാന്തം അനുസരിച്ച് വ്യാഖ്യാനിച്ചത് എന്നും നമുക്കിന്നറിയില്ല. പക്ഷെ ഇങ്ങനെ അതിനെ നിഷേധിക്കുന്നുകൊണ്ട് മനസ്സിലാക്കാം, മുമ്പ് ആരോ സാംഖ്യ സിദ്ധാന്തം അനുസരിച്ച് വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജഗത് കാരണം ഈശ്വരൻ ആണെന്നുള്ളത് നിഷേധിക്കപ്പെടും. അതുകൊണ്ട് അത് പാടില്ല. ജഗത്തിന് കാരണം ഈശ്വരനാണെന്നുള്ളത് നിശ്രുതി പ്രമാണമാണ്. പക്ഷെ അങ്ങനെ ഒരു വ്യാഖ്യാനം വരുന്നു, ശ്രുതിയിൽ വാക്യങ്ങളുണ്ട് ജഗത്തിന് കാരണം ഈശ്വരനാണ്, ഏതോ വായുമാനി ഭൂതാനി ജായന്തെ തുടങ്ങിയ വാക്യങ്ങളുണ്ട്. ഈ വാക്യങ്ങൾ കേൾക്കുമ്പോൾ ഒരാൾക്ക് മനസ്സിലാകുന്നു ഈശ്വരനാണ് ജഗത്തിന് കാരണം. പക്ഷേ ബ്രഹ്മസൂത്രം പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഓരോരുത്തർ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ പറയുന്നു പ്രധാനമാണ് കാരണം. അപ്പോൾ സംശയമുണ്ടാകും. ആ സംശയത്തെ പരിഹരിക്കണമെങ്കിൽ ആ പരിഹരിക്കുന്നതിന് വിചാരം ആവശ്യമാണ്. ആ വിചാരമാണ് ഒരു വിഷയത്തെ പ്രധാനം കാരണമാണ് എന്നുള്ള കാരണമാണോ എന്ന് സംശയം വരാം. അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചർച്ച. കാരണം വിചാരം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, വിചാരത്തിന്റെ പ്രധാനമായ പ്രയോജനം എന്ന് പറയുന്നത് സംശയത്തെ ദൂരീകരിക്കുകയാണ്. ഇവിടെ ഒരാളുടെ സംശയം അതാണ്. നമ്മൾ തത്വത്തെ ഗ്രഹിക്കുമ്പോൾ അവിടെ തത്വ ശരിയായി ഗ്രഹിക്കണമോ ഗ്രഹിക്കണമെന്നില്ല, സംശയം വരാം. അഗ്രഹണം, വിപരീത ഗ്രഹണം, സംശയമെല്ലാം വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ വിചാരമാണ്, അതിന് മരുന്ന് വിചാരം കൊണ്ടത് പരിഹരിക്കുക. ശരിയായ വിചാരം എങ്ങനെ വിചാരം ചെയ്യും, അതിനാണ് ഇത്തരം ശാസ്ത്രങ്ങളെ ആശ്രയിക്കുന്നത്. അതിന് ആചാര്യന്മാർ അതിന് മാർഗനിർദ്ദേശം ചെയ്യുന്നു. ഇന്നത് ശരിയല്ല, ഇന്നത് ഇന്നത് ശരിയാണെന്ന് പറയുന്നു. അപ്പോൾ അതിനെ പിന്തുടരുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ എപ്പോഴും ശരിയായ രീതിയിൽ തന്നെ അത് ഗ്രഹിക്കണമെന്നില്ല. മനസ്സിൽ സംശയം വരാതെ സ്വാഭാവികമാണ്. അതുപോലെ മനസ്സിൻ്റെ സ്വഭാവമാണ്. മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് നിശ്ചയം, അതിൻ്റെ ഒരു സ്വഭാവമാണ്. അതുപോലെ മറ്റൊരു സ്വഭാവമാണ് സംശയം. ഇത് എപ്പോഴും മനസ്സിൽ വരാം. അപ്പോൾ അത് സ്വാഭാവികം. അതിനെ പരിഹരിക്കുന്നതിനാണ് ശാസ്ത്രീയമായ മാർഗത്തെ അവലംബിക്കുന്നത്. അതിനാണ് ഇവിടെ വിചാരത്തെ സ്വീകരിക്കുന്നത്. ആ വിചാരത്തിന്റെ സ്വരൂപമാണ് ഈ ചിന്ത. എങ്ങനെയെല്ലാം വിചാരം സംഭവിക്കാം? ഇപ്പോൾ സാമാന്യ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംശയങ്ങളൊന്നും വരത്തില്ല. ജഗത്തിന്റെ കാരണം പ്രധാനമാണോ അല്ലെങ്കിൽ ബ്രഹ്മമാണോ അതോ പരമാണുവാണോ, കാരണം അത്തരം വിഷയങ്ങളെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല. അങ്ങനെ സംശയമൊന്നും വരത്തില്ല. പക്ഷേ ഇത്തരം ശാസ്ത്രങ്ങളുമായി പരിചയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ സംശയം വരും. മാത്രമല്ല ഇതിന് പലതരത്തിൽ വ്യാഖ്യാനങ്ങളുമുണ്ട്. അപ്പോൾ സംശയം വരുന്നുണ്ടെങ്കിൽ അതിനെ ദൂരീകരിക്കുക വിചാരത്തിലൂടെ. അപ്പോൾ ശരിയാണോ എന്ന് എങ്ങനെ അറിയും? ശരി ഇന്നതാണെന്നൂടെ പറഞ്ഞിട്ടുണ്ട്, അതിന് മനസ്സിലാക്കുക. അതല്ലാതെ വേറെ വഴിയില്ല. ശരി എന്താണെന്ന് നിർദ്ദേശിക്കുന്നു, ഇതാണ് ശരി, അതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് സ്വയം ഇന്നത് ശരിയെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിന്റെ ആവശ്യം വരുന്നത്. ശരി എങ്ങനെയാണെന്ന് ഒരാൾക്ക് തീരുമാനിക്കാൻ വരെ വഴിയൊന്നുമില്ല. അപ്പൊ ശ്രുതി പറയുന്നു തത്വമസി. അപ്പോ എന്താണ് അതിന്റെ താല്പര്യമെന്ന് ഒരാൾ വിചാരം ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് ബോധ്യപ്പെടുന്നു ഇതാണ് ശരി. അല്ലെങ്കിൽ അത് ബോധ്യപ്പെടാൻ വരെ വഴിയില്ല. ഇപ്പൊ വിചാരത്തിലൂടെ നിർണയത്തിൽ എത്തിച്ചേരുക. പിന്നെ ഞാൻ കേട്ടത് ശരിയാണോ? ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ശരിയല്ലാത്തതും കേൾക്കാം. പക്ഷേ എന്തിനെ ഒരാൾ പിന്തുടരുന്നു എന്നുള്ളതാണ് മുഖ്യം. ഇങ്ങനെ ആചാര്യന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പിന്തുടരുകയാണെങ്കിൽ അതാണ് ശരി, അതിന് മനസ്സിലാക്കുക. ഇനി മനസ്സിലായില്ലെങ്കിൽ അല്ല പിന്നെ അവിടെ തെറ്റും ശരിയൊന്നുമില്ല, ആഗ്രഹമൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവിടെ സംശയം വരാം. അപ്പൊ ആ സംശയത്തെ ദൂരീകരിക്കുന്ന വഴി അവിടെ തന്നെ പറയുന്നു ഇതല്ല, അതാണ് പൂർവപക്ഷം സംശയം. അവന് നിരാകരിക്കുന്നു അതല്ല എന്ന് പറയുന്നു. അത് മുമ്പ് പറഞ്ഞു. അങ്ങനെ ഒരു തത്വത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അതിനൊരു തുടക്കം ആവശ്യമാണ്. ആ തുടക്കമാണ് ഈ ദർശനങ്ങളെല്ലാം. അവിടെ നിന്നാണ് അത് ആരംഭിച്ചത്. അപ്പൊ ആ പറയുന്നതിൽ നിഷേധിക്കേണ്ട കാര്യങ്ങളുണ്ട്, സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ നിഷേധിക്കേണ്ടതിന് നിഷേധിക്കുക, സ്വീകരിക്കേണ്ടതിന് സ്വീകരിക്കുക, അത് ാണ് മനനം ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് ഒന്നിനെയും പൂർണ്ണമായി സ്വീകരിക്കുക എന്നുള്ളതല്ല. ഹംസവും യഥാ ക്ഷീരം ഇവാമ്പ് മിശ്രം എന്ന് പറയും. ഹംസം എങ്ങനെയാണോ പാലും വെള്ളവും കലർത്തി കഴിഞ്ഞാൽ അവിടെ വെള്ളത്തെയും പാലിനെയും വേർതിരിച്ച് പാലിനെ മാത്രം സ്വീകരിക്കുന്ന, അതുപോലെ ഇതിനകത്തെല്ലാം ഉണ്ട്, അതിൽ നിന്ന് ആവശ്യമുള്ളതിനെ വേർതിരിച്ച് സ്വീകരിക്കുക, അതാണ് അതിൻ്റെ വഴി. അടുത്തു വരുന്നത് കാരണത്വ അധികരണം. അവിടെ മറ്റൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പൊതുവെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. കാരണം ഇവിടെ ഭാഷ്യക്കാരൻ ആവർത്തിച്ച് പറയുന്നത് താൻ പറയുന്ന സിദ്ധാന്തം, അതെന്തായാലും ശരി, ബ്രഹ്മം സത്യമാണെന്ന് പറഞ്ഞാലും ശരി, മുക്തി എന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് പറയുന്നിടത്തായാലും ശരി, മുക്തിക്ക് കാരണം ഇന്നതാണെന്ന് പറയുന്നു, എവിടെ ആയാലും ശരി, ഇതിനെല്ലാം ഭക്ഷ്യകാരൻ പറയുന്നില്ല ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്, ഇല്ലെങ്കിൽ എന്റെ അനുഭവമാണ്, നിങ്ങളെല്ലാവരും സ്വീകരിക്കുക, അങ്ങനെയൊന്നും പറയുന്നില്ല. അവിടെ പറയുന്ന ഒരേ ഒരു കാര്യമേ പറയുന്നു, ഇതിനെല്ലാം ശ്രുതി പ്രമാണമാണ്. ശ്രുതിയിൽ അങ്ങനെ പറയുന്നു, അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങുക. ശ്രുതി അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ശ്രുതി എന്താ പറഞ്ഞിരിക്കുന്നത്, ശ്രുതിയുടെ താല്പര്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കും. ഭാഷ്യകാരൻ പറയുന്നു ഇതാണ് ശ്രുതിയുടെ താല്പര്യം, അതുകൊണ്ട് ഇത് സത്യം, താൻ പറയുന്ന തത്വം സത്യമാണ്. അവിടെയെല്ലാം ഭാഷ്യകാരൻ ശ്രുതിയെ അനുകൂലിക്കുന്ന സ്മൃതികളെ സ്വീകരിക്കുന്നു, അല്ലാത്ത സ്മൃതികളെല്ലാം തള്ളിക്കളയുന്നു. പക്ഷെ അവിടെ ഒരു സാധാരണ വരുന്ന ഒരു പ്രശ്നം, ശ്രുതികൾ പലതരത്തിലുണ്ടല്ലോ. ശ്രുതി ആശ്രയിച്ച് എന്തെങ്കിലും ഒരു സിദ്ധാന്തം പറയുമ്പോൾ ശ്രുതി തന്നെ പലതരത്തിലാണ്. അപ്പൊ ശ്രുതിയെ ആശ്രയിക്കുന്നവർക്ക് തന്നെ സംശയമുണ്ടാവും, ഇതിലേതാ ശരി. അതിന് ബ്രഹ്മസൂത്രത്തിൽ പലതരത്തിൽ സമാധാനം പറയും. ഒരു കാര്യം ശരിയാണ്, ശ്രുതി പലതരത്തിലുണ്ട്, അതിനെ കുറിച്ചാണ് ഇവിടെ ആദ്യം പറയുന്നത്. പ്രതിപാദിതം ബ്രഹ്മണോ ലക്ഷണം, തുടക്കത്തിൽ തന്നെ ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണ് അത് പറഞ്ഞു. ജന്മാദ്യസ്യ യതഹ, ജന്മാദികൾ ജഗത്തിന്റെ ജന്മസ്ഥിതി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. കാരണം ഒരു തത്വത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പം എന്താണ് ആ തത്വം എന്ന് പറയണ്ടേ, ശരി, ആ തത്വം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവൻ ആ തത്വത്തെ തിരിച്ചറിയണ്ടേ. കേൾക്കുന്നവന് പറയുന്ന ആള് പറഞ്ഞാൽ മാത്രം പോരാ, കേൾക്കുന്നയാളത് ബോധിക്കണം. അത് ബോധിക്കണമെങ്കിൽ അതിനുള്ള അടയാളം വേണം. ഇന്ന അടയാളത്തിലൂടെ നിങ്ങൾ ആ തത്വത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്ന അടയാളത്തെയാണ് പറയുന്ന ലക്ഷണം. ഇതിലൂടെ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ പറഞ്ഞു എന്താണ് ബ്രഹ്മത്തിന്റെ അടയാളം, എന്താണ് ഈ കാണുന്നതെല്ലാം ബ്രഹ്മത്തിന്റെ അടയാളം, എന്താണോ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്, ജഗത്ത് തന്നെയാണ് അതിന്റെ അടയാളം. അത് വിശദീകരിച്ചത് അതാണ് ബ്രഹ്മലക്ഷണം പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പോ ഈ ജഗത്തിലൂടെ, ജഗത്താകുന്ന ഈ ലക്ഷണത്തിലൂടെ ബ്രഹ്മമാകുന്ന തത്വത്തെ ഗ്രഹിക്കുക, പരമാർത്ഥത്തെ ഗ്രഹിക്കുക. ചർച്ചയുടെ താല്പര്യം എന്താണ്? സത്യത്തെ ബോധിപ്പിക്കുക. പ്രതിപാദിതഞ്ച ബ്രഹ്മവിഷയം ഗതിസാമാന്യം വേദാന്തവാക്യം. ഗതിസാമാന്യം, എല്ലാ ശ്രുതിവാക്യങ്ങളും പൊതുവെ വെളിപ്പെടുത്തുന്ന ബ്രഹ്മത്തെയാണ്. പൊതുവായ താല്പര്യം, പൊതുഗതി ശ്രുതി കിട്ടില്ല, ബ്രഹ്മത്തെയാണ്. അതും എങ്ങനെ ബ്രഹ്മമെന്ന് പറഞ്ഞാൽ പോരാ, ഇവിടെ ഏത് തരത്തിലാണോ ബ്രഹ്മത്തെ വർണ്ണിക്കുന്ന ആ തരത്തിൽ, എങ്ങനെ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപമായ ബ്രഹ്മത്തെ, സത്യം ജ്ഞാനം അനന്തം എന്നെല്ലാം പറയുന്ന ഈ ബ്രഹ്മത്തെയാണ് വേദം ബോധിപ്പിക്കുന്നത് പൊതുവെ. ഇക്കാര്യവും ഇതിനകം തന്നെ ചർച്ച ചെയ്തു കഴിഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ശ്രുതി എന്ന് ആവർത്തിക്കുന്ന എന്തെങ്കിലും ശ്രുതിയിലൂടെ ഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. പ്രതിപാദിതഞ്ച ബ്രഹ്മവിഷയം ഗതിസാമാന്യം വേദാന്തവാക്യാണ്. പ്രതിപാദിതഞ്ച പ്രധാന അശബ്ദം, ഇവിടെ ഭാഷ്യകാരൻ ബ്രഹ്മത്തിന് പകരം മറ്റൊന്നിനെ സ്വീകരിക്കുന്നില്ല. സംഖ്യന്മാരെന്താ പറയുന്നു? ബ്രഹ്മമല്ല പ്രധാനം പറയുന്നു. അങ്ങനെ ഒന്നിനെ സ്വീകരിക്കാൻ പറ്റില്ല. ബ്രഹ്മത്തിന് പകരമായി സൃഷ്ടിക്ക് കാരണവുമായി ഒന്നിനെ സ്വീകരിക്കാൻ പറ്റില്ല. അല്ല, പ്രധാനം അല്ലെങ്കിൽ പ്രകൃതി ഇരുന്നോട്ടെ, പ്രധാനം പ്രകൃതി അംഗീകരിക്കാം. പക്ഷെ നിങ്ങൾ പറയുന്ന തരത്തിലൊന്നുമല്ല അത്. അതിന് വേണമെങ്കിൽ സ്വീകരിക്കാം അങ്ങനെ ബ്രഹ്മശക്തി, സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന മായാശക്തി ആ രൂപത്തിൽ സ്വീകരിക്കാം. നിങ്ങളതിന് പറയുന്ന നിർവചനം അനുസരിച്ച് അങ്ങനെ ഒരു സാധനമേ ഇല്ല. അനാദി അനന്തമായ സത്യമായ സൃഷ്ടിക്ക് സ്വതന്ത്ര കാരണമായ ഒരു പ്രധാനം അതില്ല. എന്തുകൊണ്ട്? ശ്രുതി അക്കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ട് ഇവിടെ സിദ്ധാന്തി പറയുന്നത് ശ്രുതി ആണ് പ്രമാണം. അപ്പോൾ അതിനനുസരിച്ച് വേണം തത്വത്തെ നിർണയിക്കാൻ. തത്വനിർണയത്തിന് പരമമായ പ്രമാണം ശ്രുതിയാണ്. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രുതിയെക്കുറിച്ച് സംശയിക്കുന്നു. തത്ര ഇതം അപരം ആശങ്കത. അപ്പോൾ ഇവിടെ ഒരു സംശയം വരുന്നു. എന്താണ്? എന്നാൽ ജന്മാദി കാരണത്വം ബ്രഹ്മണോ ബ്രഹ്മവിഷയം വാ ഗതിസാമാന്യം വേദാന്തവാക്യാനാം പ്രതിപത്തിച്ച്. ഈ പറയുന്നത് ശരിയാകത്തില്ല. ബ്രഹ്മമാണ് ജഗത് കാരണം എന്ന് സ്വീകരിക്കാൻ വയ്യ. അല്ലെങ്കിൽ ജന്മാദികൾക്ക് ജന്മസ്ഥിതി നാശത്തിന് കാരണം സ്വീകരിക്കാൻ പറ്റത്തില്ല. എല്ലാ വേദാന്തവാക്യങ്ങളും ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നതും സാധ്യമല്ല. വേദാന്തവാക്യാനാം ഗതിസാമാന്യം ബ്രഹ്മവിഷയം പ്രതിപത്തും നശക്യം, അതും സാധ്യമല്ല. അകസ്മാത് എന്തുകൊണ്ട്? വികാന ദർശനാത്. ശ്രുതിയിൽ വികാനം വിരോധം കാണുന്നുണ്ട്. ശ്രുതി ഒരിടത്തൊന്ന് പറയും, ഒരിടത്ത് മറ്റൊന്ന് പറയും, മറ്റടുത്ത് വേറൊന്ന് പറയും. അപ്പൊ ശ്രുതിക്ക് പരമമായ പ്രാമാണ്യം കൊടുക്കുകയും ശ്രുതി പലതരത്തിൽ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ സ്വീകരിക്കും എന്നാ? പ്രതിവേദാന്തം ഹേ അന്യ അന്യ സൃഷ്ടി ഉപലഭ്യത ക്രമാതി വൈചിത്ര്യ. ഓരോ ഉപനിഷത്തുകളിലും അതാണ് വേദാന്തം. വേദാന്തം പറഞ്ഞത് ഓരോ ഉപനിഷത്ത് പരിശോധിച്ചു നോക്കുക. ഈശം കേനം കഠം പ്രസനം ഇങ്ങനെ പരിശോധിച്ചാൽ പ്രതിവേദാന്തം അന്യ അന്യ സൃഷ്ടി പലതരത്തിൽ പറയുന്നു. ക്രമാതി വൈചിത്ര്യ സൃഷ്ടിയുടെ ക്രമവും പലതരത്തിൽ പറയുന്നു. തഥാഹി അത് പറയുന്നു. എങ്ങനെ, എവിടെയാണ് വിരോധം? വിഗാനം വിരോധം എവിടെയാണ് പറയുന്നു? കൊജിത് ആത്മന ആകാശ സംഭൂത തൈത്രിയത്തിൽ പറയുന്നു, ബ്രഹ്മത്തിൽ നിന്ന് ആകാശമുണ്ടായി, അതാണ് സൃഷ്ടിയുടെ ആരംഭം. അങ്ങനെ സൃഷ്ടി എന്ന് ഒരിടത്ത് പറയുന്നു. ഇത്തി ആകാശാദിക സൃഷ്ടിരാമനായത്, ആകാശത്തിൽ തുടങ്ങുന്ന സൃഷ്ടിയെക്കുറിച്ച് അവിടെ പറയുന്നു. ഇനി കൊജിത് തേജ ആദിക, ഛാന്ദോക്യത്തിൽ പറയുന്നു അങ്ങനെയല്ല, തേജസ്സിൽ തുടങ്ങിയ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ തത് തേജോ അസൃജത അങ്ങനെയാ തുടങ്ങുന്നു. തേജസ് നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. തേജസ്സിനെ സൃഷ്ടിച്ചു എന്നാണ്. ഇതിനെ ഏതിനെ സ്വീകരിക്കും? സൃഷ്ടി തുടങ്ങുന്ന ആകാശത്തിൽ നിന്നാണോ അതോ തേജസ്സിൽ നിന്നാണോ? ഇത് ക്വചിത് പ്രാണാധിക ചടുത്തങ്ങനെയല്ല, പ്രാണനെയാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. അദ്ദേഹം സപ്രാണം അസൃജിത പ്രാണാശ്രദ്ധ പ്രശ്നോപനത്തിൽ പറയുന്നു, ആദ്യം സൃഷ്ടിച്ചത് പ്രാണനെ, പിന്നെ ശ്രദ്ധയെ. ഇതെന്താ ഈ മുമ്പ് പറഞ്ഞതുമായിട്ടൊരു ബന്ധമില്ല? ഇത് ക്വചിത് അക്രമേണൈവ ലോകാനാം ഉത്പത്തിരാമനായതേ. ചിലയിടത്ത് അങ്ങനെ ക്രമമൊന്നും പറയുന്നില്ല, ഇന്നത് ആദ്യം പിന്നീട് രണ്ടാമത് മൂന്നാമതൊന്നും പറയുന്നില്ല. അക്രമം ക്രമമില്ലാതെ ക്വചിത് അക്രമേണൈവ, മലയാളത്തിൽ അക്രമമുണ്ട്, ഇവിടെ അക്രമമൊന്നുമില്ല, ക്രമമില്ലാതെ. ലോകാനാം ഉത്പത്തിരാമനായതേ, പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുന്നെങ്ങനെ? ഇമാൻ ലോകാൻ അസൃജത, ആ ബ്രഹ്മം ഈ ലോകത്തെയെല്ലാം സൃഷ്ടിച്ചു. എന്തൊക്കെയാണ്? അമ്പു, മരീചിഹി, മരം, ആപഹ. അംഭസ്, മരീചി, മരം, ആപഹ, നാലെണ്ണത്തിനെ സൃഷ്ടിച്ചു. ഓരോന്നിനും വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്മയ ശരീര പ്രചുര സ്വർഗലോകോ അംഭശബ്ദാണ്. അപ്മയമായ ശരീരം, പഞ്ചഭൂതങ്ങളിൽ അഞ്ചിലു സൂക്ഷ്മരൂപത്തിലുണ്ടല്ലോ, അല്ല ആ സൂക്ഷ്മ തന്മാത്രകളിൽ പെട്ട ജലം, ആ തന്മാത്രകൾക്ക് പ്രാധാന്യമുള്ള ലോകം, അതിനിവിടെ പറയുന്നത് സ്വർഗലോകം. ഇതൊക്കെ ശ്രുതി പറയുന്നതാണ്. ആ ലോകത്തിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അംഭ, അംബസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ലോകം സ്വർഗലോകം, അതിനെ സൃഷ്ടിച്ചു എന്ന് പറയും, ക്രമം പറയുന്നില്ല. പിന്നെ പറയുന്നു മരീചി. മരീചി എന്ന് പറയുന്നത് സൂര്യരശ്മി എന്നാണ്. ആ സൂര്യരശ്മിക്ക് പ്രാധാന്യമുള്ള അന്തരീക്ഷ ലോകം, അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരീചി, അതിനെ സൃഷ്ടിച്ചു. പിന്നെ പറയുന്നു മര, മര മൃങ് മരണെ, മരിക്കുന്നത് നശിക്കുന്നത്, മർത്യലോകം, അതിനെ മര എന്ന് പറഞ്ഞു. അതിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം വേറെയാണ്. അന്തരീക്ഷ ലോകം എന്ന് ഇവിടെ പറയുന്നത്, സ്വർഗലോകം എന്ന് പറയുന്നത് ഈ മർത്യലോകത്തില്ല, നമ്മൾ കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ലോകമല്ല, അത് അതൊക്കെ വേറെയാണ്. പിന്നെ പറയുന്നു ആപഹ. പിന്നെന്താണ്? എന്നാൽ ആദ്യം പറഞ്ഞ അംഭസിൽ നിന്ന് വ്യത്യസ്തമായി, എന്നാൽ അബഹളമായിരിക്കുന്ന മറ്റൊരു ലോകം പാതാളം, അപഹ. അതിനെ ഇവിടെ പറഞ്ഞു അപഹ എന്ന്. ഇങ്ങനെയുള്ള പല ലോകങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് ശ്രുതിയിൽ. അവിടെ ക്രമമൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്താണ് പലതരത്തിൽ പല സ്ഥലത്തും പറയുക. ഇതി തഥാ ക്വചിത് അസത്പൂർവിക സൃഷ്ടിയെ പറ്റി. ഇനി ഇത് മാത്രമല്ല, സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പല തകരാറുകളുണ്ട് ശ്രുതിയിൽ തന്നെ. ചിലത് സൃഷ്ടിക്കും മുമ്പ് അസത്ത് എന്ന് പറയും, അസത്പൂർവിക സൃഷ്ടി. എങ്ങനെ? അസത്വാ ഇതം അഗ്ര ആസീത്, ആദ്യം അസത്തായിരുന്നു എന്ന് വെച്ചാൽ കൽപ്പാദിയിൽ സൃഷ്ടിക്കും മുമ്പ്. തദോ വൈ സത അജായത, അവിടെ നിന്നാണ് സത്തായ. സത്ത് എന്ന് പറയുന്നത് നമ്മളെ അനുഭവിക്കുന്നതെല്ലാം സത്ത് തന്നെ. അത് ഏതായാലും ശരി, ഹിരണ്യഗർഭനോ അല്ലെങ്കിൽ ഈ കാണുന്നതോ എന്തായാലും ശരി, മുമ്പ് അസത്തായിരുന്നു, പിന്നീട് സത്തുണ്ടായി എന്നവിടെ പറയുന്നു. അപ്പൊ അസത് പൂർവിക സൃഷ്ടി, അസത് പൂർവകമായ ഉത്പത്തിയെക്കുറിച്ച് പറയുന്നു. ഇനി ക്വചിത് അസത്വാദ നിരാകരണേന അസത്പൂർവിക പ്രക്രിയ പ്രതിജ്ഞായത്, ചിലയിടത്ത് അസത്തിനെ നിരാകരിക്കുന്നു. എന്നിട്ട് പറയുന്നു സൃഷ്ടിക്കും മുമ്പ് സത്തായിരുന്നു. ഇതെല്ലാം ശ്രുതി പറയുന്നതാണ്. സത്പൂർവിക പ്രക്രിയ പ്രതിജ്ഞായത എന്താണ്? തദ് ഏക ആഹുൽ അസദേവ ഇതം അഗ്ര ആസീത്. അങ്ങനെ ചില ഋഷിമാർ പറയുന്നു, ഏകെ ആഹുഹു അസദേവ ഇതം അഗ്ര ആസീത് അഗ്രേ, ഈ കൽപ്പത്തിന് മുമ്പ് അസത്തായിരുന്നു. ഇത്യുപക്രമേ എന്ന് പറഞ്ഞിട്ട് കുതസ്തു ഖല്ലു സോമി ഏവം സ്യാദിഹോവാച കഥം അസദഃ സജ്ജായേതേതി സത്തു ഏവ സോമി ഇതം അഗ്ര ആസീ. മുമ്പ് അസത്തായിരുന്നു എന്ന് ചിലർ പറയുന്നു, അവിടെ പറയണം തദ്ഹ ഏക് അഹുഹു എന്നാണ് ചിലർ പറയുന്നു. സൃഷ്ടിക്കുന്ന മുമ്പ് എല്ലാം അസത്തായിരുന്നു. ഛാന്തോഗ്യത്ത് ചോദിക്കുന്നു കുതസ്തു ഖല്ലു സോമി ഏവം സ്യാദ്, അതെങ്ങനെ സംഭവിക്കും ചോദിക്കുന്നു. സൗമ്യ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ചാന്തോഗ്യത്തിൽ പിതാവ് പുത്രനോട് ചോദിക്കുകയാണ് അതെങ്ങനെ ശരിയാകും. ഹോവാച എന്നിട്ട് പറഞ്ഞു എന്താണ്? കഥം അസത സജ്ജായേ തേതി, ഇങ്ങനെ അസത്തിൽ നിന്ന് സത്തുണ്ടാകും. അതുകൊണ്ട് പറയുന്നു സത്തു ഏവ സൗമ്യ ഇതം അഗ്ര ആസീതല്ലയോ പ്രിയപ്പെട്ട പുത്ര, മുമ്പ് സത്ത് തന്നെയായിരുന്നുണ്ടായിരുന്നു, ഈ അസത്ത് എന്ന് പറയുന്നത് ശരിയല്ല, എന്തുകൊണ്ട് ഇത് സത്താണോ? അസത്തിൽ നിന്ന് അതിന് തികച്ചും വിപരീതമായിരിക്കുന്ന സത്തുണ്ടാകത്തില്ല, അതുണ്ടായി എന്ന് പറയുന്നത് ശരിയല്ല എന്ന് സത്തിൽ നിന്ന് സൃഷ്ടിയെ കുറിച്ച് പറയുന്നു. അപ്പൊ സൃഷ്ടിയെ കുറിച്ച് എന്തെല്ലാം അഭിപ്രായ ശ്രുതി എന്ന് പറയുന്നു, പരസ്പര വിരുദ്ധമായിട്ട്. കൊച്ചു സ്വയം കടത്തുക ഏവ വ്യാക്രിയ ജഗതോ നിഗമ്യതി തദ് ഇതം ദർഹി അവ്യാകൃതമാസീത്തന്യാമരൂപാഭ്യാമേവ വ്യാക്രിയതേതി. ചിലർക്ക് സൃഷ്ടി എന്ന് പറയുന്നത് സ്വയം അങ്ങ് സംഭവിക്കുന്നതാണെന്ന് പറയുന്നു. ഒരു വ്യാകരണം എന്ന് വെച്ചാൽ ഒരു പ്രകടമാകലാണ് സൃഷ്ടി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആരെങ്കിലും ഒന്ന് വന്ന് നിന്നിട്ട് സൃഷ്ടി എന്ന് പറയുന്ന ഒന്നിനെ ഉണ്ടാക്കിയതല്ല എന്ന് വെച്ചാൽ, അല്ലെങ്ങനെയാണോ പാത്രമുണ്ടാകുന്നവൻ പാത്രത്തെ ഉണ്ടാക്കിയത്, അതുപോലെ ഈ സൃഷ്ടിയിൽ നിന്നും മാറി നിന്ന് ഒരാൾ സൃഷ്ടിയെ ഇങ്ങനെയെല്ലാം ആക്കി എന്നല്ല പറയുന്നത്, സൃഷ്ടിച്ചു എന്നല്ല പറയുന്നു. പിന്നെയോ അതങ്ങനെ സംഭവിക്കുകയായിരുന്നു, ഒരു സംഭവം സ്വയം സംഭവിച്ചതാണ്. അങ്ങനെ കൊച്ചു സ്വയം കർത്തൃകായ വ്യാക്രിയ, സ്വയം കർത്തൃകമായ ഒരു വ്യാകരണം എന്ന് വെച്ചാൽ ഒരു പ്രകടമാകൽ. ജഗത്തോ നിഗദ്ധ്യത എന്താണ്? തദ്ഹൈതം ദർഹി അവ്യാകൃതമാസി, മുമ്പ് നാമരൂപങ്ങളൊന്നും പ്രകടമാകാത്ത ഒരവസ്ഥയായിരുന്നു അവ്യാകൃതം എന്ന് പറയുന്നു. അവിടെ നാമരൂപാഭ്യാം ഏവ വ്യാക്രിയത, ഈ കാണുന്ന ജഗത്ത് ഈ രൂപത്തിൽ നാമരൂപങ്ങളോടുകൂടി പ്രകടമായതാണ് സൃഷ്ടി, അവിടെ അല്ലാതെ വേറിട്ട് ഒരു സൃഷ്ടി കർത്താവില്ല എന്നും പറയുന്നു. ഏവം അനേകഥ, ഈ പറഞ്ഞു മാത്രമല്ല, ഇനി ശ്രുതി മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ അനേക പ്രകാരത്തിൽ അനേകഥ വിപ്രതിപത്തെ നാനാ അഭിപ്രായങ്ങൾ കാണുന്നു. സൃഷ്ടിയെ സംബന്ധിച്ച് പറയുന്നു വസ്തുനിജ വികൽപ്പ അനുപത്തെ, പരമാർത്ഥത്തിൽ അല്ലെങ്കിൽ സത്യത്തിൽ പല പക്ഷങ്ങൾ വരാൻ പാടില്ല. ഒരു വസ്തുവിനെ സംബന്ധിച്ച് വസ്തു എങ്ങനെയോ അങ്ങനെയാണ് ഒരാൾക്ക് അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകേണ്ടത്. തന്റെ മുമ്പിൽ അഗ്നി ഇരുന്നു കഴിഞ്ഞാൽ അവന് കാണുന്ന ഒരുവന് ഇത് അഗ്നി എന്നുള്ള ബോധമേ ഉണ്ടാകും, മറ്റൊരു ബോധം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അഗ്നി എന്ന് പറയുന്ന വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പരമാർത്ഥികതയുണ്ട്. കാരണം അതിന് ഒരു പരമാർത്ഥമായ സ്വരൂപമുണ്ട്, അതിന് അതിന്റെ പല സവിശേഷതകളും അതിനെ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥികമാണ്. അതുകൊണ്ട് അതൊരു വസ്തുവാണ്. ആ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയുമ്പോൾ ആ വസ്തുവിന്റെ പാരമാർത്ഥികമായ സ്വരൂപത്തെ സംബന്ധിച്ച് ആയിരിക്കണം. മറ്റൊരു തരത്തിൽ അവിടെ അറിവുണ്ടാകാൻ പാടില്ല. അത് ആത്യന്തികമായ പരമാർത്ഥമായിരിക്കണമെന്നില്ല. എന്നാലും നമുക്ക് അനുഭവപ്പെടുമ്പോൾ ഓരോ വസ്തുവിനും അതിൻ്റെതായ പാരമാർത്ഥികളുണ്ട്. അതുകൊണ്ടാണ് അഗ്നി അഗ്നിയായിട്ട് അറിയുന്നു, ജലത്തെ ജലമായി അറിയുന്നു, പൃഥ്വിയെ പൃഥ്വിയായി അറിയുന്നു. അപ്പൊ അത് അറിവിനെ സംബന്ധിച്ചുള്ള ഒരു നിയമമാണ്. വസ്തു എങ്ങനെയോ അങ്ങനെ അറിയും. അതുപോലെ സൃഷ്ടി ഒരു വസ്തുവാണെങ്കിൽ, സൃഷ്ടിയുടെ കാരണം ഒരു വസ്തുവാണെങ്കിൽ അതിനെക്കുറിച്ച് ഏകമായ ജ്ഞാനമേ ഉണ്ടാകാവൂ. ഇതുപോലെ പല അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതൊന്നും പരമാർത്ഥമല്ല. പല അഭിപ്രായം ഉണ്ടാകുന്ന ഇവിടെയാണ് ഭ്രാന്തി ഉണ്ടാകുന്നിടത്താണ്, അല്ലെങ്കിൽ സംശയം ഉണ്ടാകുന്നിടത്താണ്. രജ്ജുവിനെ കണ്ടിട്ട് ഒരാൾക്ക് തോന്നും അതൊരു സർപ്പമാണ്, വേറൊരാൾക്ക് തോന്നും അതൊരു പൂമാലയാണ്, വേറൊരാൾക്ക് തോന്നും അതൊരു ജലധാരയാണ്, വേറൊരാൾക്ക് തോന്നും അതൊരു വടിയാണ്, പലതരത്തിൽ തോന്നാണ്. അപ്പൊ പാരമാർത്ഥികമല്ലാത്ത വിഷയങ്ങളിലാണ് ഇങ്ങനെ നാനാബുദ്ധി ഉണ്ടാകുന്നത്. ജഗത്ത് ജഗത് കാരണം എന്നെല്ലാം പറയുമ്പോൾ അത് വസ്തുക്കളാണ്, ഓരോന്നിനും അതിൻ്റെതായ ഒരു വാസ്തവികതയുണ്ട്. അപ്പോൾ അറിവ് അതിനനുസരിച്ച് തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അറിവ് എപ്പോഴും ഉണ്ടാകേണ്ടത് വസ്തുവിനനുസരിച്ചാണ്, അല്ലാതെ മറിച്ച് അറിയുന്നവൻ്റെ കൽപ്പനകൾക്കനുസരിച്ചല്ല. അറിയുന്നവൻ്റെ ഭാവന കൽപ്പന അനുസരിച്ചാണ് അറിവുണ്ടാകുമ്പോൾ, ഉണ്ടാകുകയാണെങ്കിൽ അത് നാനാരൂപത്തിലിരിക്കും. അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ, ശ്രുതി പറയുന്നതെല്ലാം വെറും കൽപ്പന പോലെ ഭാവന പോലെ തോന്നുന്നു, ഇത് പരമാർത്ഥ ജ്ഞാനം അല്ല എന്നാണ് പറയുന്നത്. വസ്തുനിജ വികല്പസ്യ അനുപത്തെ, ഇത് ഒരു മുഖ്യമായ കാര്യമാണ്. ഒരു വസ്തുവിനെ കുറിച്ച് ഒരാൾക്ക് നാനാതരത്തിലുള്ള ധാരണകളുണ്ടെങ്കിൽ അവിടെ എന്തോ തകരാറുണ്ട്. അയാളുടെ ജ്ഞാനം വസ്തു അനുസാരിയല്ല, മറിച്ച് തന്റെ ഭാവനയ്ക്കനുസരിച്ചിട്ടാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ വസ്തുക്കളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ അറിവുണ്ടാകണം വസ്തുവിനനുസരിച്ച്, മറിച്ചുണ്ടാകാൻ പാടില്ല. വസ്തുനിജ വികല്പസ്യ അനുഭവത്തെ എന്ന വേദാന്തവാക്യാനാം ജഗത് കാരണ അവധാരണപരത പറയുന്നു. ശരിയാണ്, നിങ്ങൾ പറയുന്ന ഈ ശ്രുതിയിൽ ജഗത്ത് കാരണത്തെക്കുറിച്ചും ജഗത് സൃഷ്ടിയെക്കുറിച്ചും ജഗത്തിനെ കുറിച്ചും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ശ്രുതിയിലൂടെ ഒരിക്കലും ഒരു നിർണയത്തിലെത്തിച്ചേരാൻ കഴിയത്തില്ല. ഈ ജഗത്തിന് കാരണം ഇന്നതാണ്, ജഗത്തിന്റെ സൃഷ്ടി ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഈ ജഗത്തിന്റെ സ്വരൂപം ഇന്നതാണ്, ഈ തരത്തിലുള്ള ഒരു നിർണയം ശ്രുതിയിലൂടെ സാധ്യമല്ല എന്ന് പൂർവക്ഷി പറയുന്നു. എന്തുകൊണ്ട്? ശ്രുതി നാനാതരത്തിലാണ്. ശ്രുതി പരസ്പര വിരുദ്ധങ്ങളായ നാനാവാക്യങ്ങളാണ്, അതിൽ നിന്ന് വിരുദ്ധങ്ങളായ ബോധ്യം ഒരാൾക്കുണ്ടാവും. ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരാൾക്ക് വിരുദ്ധമായ അറിവുണ്ടാവുകയാണെങ്കിൽ, ആ അറിവ് ഒന്നിനൊന്ന് വിരുദ്ധമാണെങ്കിൽ ഇതെല്ലാം പരസ്പരം ബാധിക്കപ്പെടും. അവിടെ സത്യ ബോധമുണ്ടാകത്തില്ല. അപ്പൊ ശ്രുതിയിലൂടെ ഒരിക്കലും ജഗത് കാരണം എന്തോ അതിനെക്കുറിച്ചുള്ള ശരിയായ ബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നത് ശരിയല്ല ജഗത് കാരണത്തെ സംബന്ധിച്ച്. ഇന്നത്തെ പല ആധുനികന്മാരും പറയുന്നു ഇത് തന്നെയാണ്. എന്നും വരുന്ന ഒരു ചോദ്യമാണ്, എന്നും പ്രസക്തിയുള്ള ചോദ്യമാണ്. ശ്രുതിയിൽ പലതരത്തിൽ കാണുന്നു. നിങ്ങൾ പറയുന്നു ശ്രുതി ആണ് പ്രമാണമെന്ന്, അതിലൊന്ന് ഏകമായ ഒരു തത്വത്തെ എങ്ങനെ നിർണ്ണയിക്കും? ഇനി പറയുന്നു ഞങ്ങൾ ശ്രുതിയെ വ്യാഖ്യാനിച്ചെന്ന് പറയും, പക്ഷെ അതും ശരിയാകത്തില്ല. എന്തുകൊണ്ട്? ശ്രുതിയെ പലരും വിദ്വാൻമാർ തന്നെ പലതരത്തിൽ വ്യാഖ്യാനിക്കും. ഏത് വ്യാഖ്യാനത്തെ സ്വീകരിക്കും? ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നത് ശരിയല്ല. അപ്പോൾ പൂർവക്ഷി വളരെ യുക്തിയുക്തമായി തന്റെ പക്ഷത്തെ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ശ്രുതിയെ വിടുക, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രമാണം നിങ്ങളുടെ കയ്യിലുണ്ടോ? താർക്കികന്മാരും സംഖ്യന്മാരും എല്ലാം സ്വീകരിച്ചിരിക്കുന്നത് പോലെ അനുമാനം. എന്തായാലും ഈ ജഗത്തിൽ, ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന തനിക്ക് ജഗത് തന്റെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന എന്തെന്ന് പ്രത്യക്ഷത്തിലൂടെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. പ്രത്യക്ഷത്തിൽ നിന്ന് ഭിന്നമായ മറ്റൊരു പ്രമാണത്തെ സ്വീകരിക്കേണ്ടി വരും. ശ്രുതിയാണെങ്കിലോ പരസ്പര ഭിന്നമായിരിക്കുന്നു. പിന്നെ ആകെ ആശ്രയിക്കാവുന്ന എന്താണ്? അനുമാനമാണ്. അനുമാനത്തിലൂടെ പോയി കഴിഞ്ഞാൽ എവിടെയെത്തും? താർക്കികന്മാർ പറയും ജഗത്തിന് കാരണമായിരിക്കുന്നത് ഈശ്വരനാണ്, പരമാണുക്കളാണ്, പല കാരണങ്ങളെ അവർ പറയും. ഉപാദാന കാരണം വേറെയിരിക്കുന്നു, നിമിത്ത കാരണം വേറെയിരിക്കുന്നു, സഹകാരി കാരണം വേറെയിരിക്കുന്നു, ഇങ്ങനെ നാനാത്വത്തിലേക്ക് പോകും. ഇനി സംഖ്യന്മാരാണെങ്കിലോ അവർ പറയും അതിന്റെ കാരണമായിരിക്കുന്നത് പ്രധാനമാണ്. അവർക്ക് കാരണം ഒന്നേ ഉള്ളൂ, പക്ഷെ അത് സ്വീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ചൈതന്യവത്തായിരിക്കുന്ന ഈ ജഗത്തിന് അവർ കാരണമായി സ്വീകരിച്ചിരിക്കുന്നത് ജഡമായ പ്രധാനത്തെയാണ്. അനുമാനത്തെ ആശ്രയിക്കാനും വയ്യ. ശ്രുതിയാണെങ്കിൽ ശ്രുതിയോ വിഭിന്ന എന്ന് പറഞ്ഞതുപോലെ നാനാ രൂപത്തിലാണ്. അപ്പോൾ അദ്വൈതി ഇവിടെ പറയുന്നു, ജഗത് കാരണമായി ബ്രഹ്മത്തെ സ്വീകരിച്ചിരിക്കുന്നത് ഞങ്ങൾ ശ്രുതി എന്ന് പറയുന്ന പ്രമാണത്തെ അനുസരിച്ചാണ്. അത് മാത്രമല്ല, ഈ ജഗത്തിന് കാരണമായിരിക്കുന്ന ആ ബ്രഹ്മത്തിന്റെ സ്വരൂപം ഇന്നതാണ് എന്ന് നിർണയിക്കുന്നത് ഞങ്ങൾ ശ്രുതിയെ ആശ്രയിച്ചിട്ടാണ്. അത് മാത്രമല്ല, ആ ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ എന്താണ് സൃഷ്ടി, പ്രപഞ്ചത്തിന്റെ സ്വരൂപം എന്താണ്, ഈ കാര്യങ്ങളെല്ലാം അതേ ശ്രുതിയിൽ നിന്നാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഇതിനെല്ലാത്തിനും ആധാരമായിരിക്കുന്ന ശ്രുതിയാണ്. ഇവിടെ ശ്രുതി പ്രമാണത്തിലൂടെ മാത്രമേ ഇതിന് സമാധാനം കണ്ടെത്താൻ കഴിയൂ എന്ന് ഈ അദ്വൈതിയുടെ വാദത്തോട് മറ്റാർക്കും തന്നെ യോജിപ്പില്ല. അതുകൊണ്ട് ന വേദാന്തവാക്യാനാം ജഗത് കാരണ അവധാരണപരത ന്യായ, വേദാന്തവാക്യങ്ങൾ ജഗത്തിന്റെ കാരണത്തെ ഉറപ്പിച്ചു പറയുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഇന്ന് തന്നെ ജഗത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ലോകം മുഴുവൻ ബുദ്ധിമാന്മാർ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നു. എന്താ കാരണം? ശ്രുതി ഇതിന് സമാധാനം ഉണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ശ്രുതിയിൽ പറയുന്ന സമാധാനത്തെ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മറ്റു വഴികൾ തേടുന്നത്. അതാണ് ഇവിടുത്തെ പൂർവശം പറയുന്നത്. മറ്റു വഴിയിലൂടെ കണ്ടുപിടിക്കണം, ശ്രുതി അതിന് പര്യാപ്തമല്ല എന്ന് ആണ് പറയുന്നത്. സ്മൃതി ന്യായ പ്രസിദ്ധിഭ്യാം തു കർണാന്തര പരിഗ്രഹവും ന്യായ. അതുകൊണ്ട് ഈ ശ്രുതി അല്ലാതെ മറ്റേതെങ്കിലും ശാസ്ത്രമുണ്ടോ? സ്മൃതികളുണ്ടോ? അല്ലെങ്കിൽ സ്മൃതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും യുക്തിയുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ ആശ്രയിക്കാം. എന്തായാലും ശ്രുതി വിഭിന്നങ്ങളായതുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ വയ്യ. എന്നുവെച്ചാൽ ജഗത്തിന്റെ കാരണം ഇന്നതാണെന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ടോ? അതാണ് സ്മൃതി. ആരോ അത് എങ്ങനെയോ അത് കണ്ടുപിടിച്ച് എന്നിട്ട് അവ രേഖപ്പെടുത്തി വെച്ചു. സ്മൃതി എന്ന് പറയുന്നത് മനുഷ്യകൃതമാണ്. അല്ല, ഇപ്പൊ അങ്ങനെയാണല്ലോ, ഓരോരുത്തരും ഓരോ പരീക്ഷണങ്ങളും നടത്തുന്നു, കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു, എന്നിട്ട് അത് അവർ രേഖപ്പെടുത്തി വയ്ക്കുന്നു. ആ പുസ്തകം എടുത്ത് നമ്മൾ വായിക്കുന്നു, എന്നിട്ട് നമ്മൾ ആ തത്വത്തെ ആ ശാസ്ത്രത്തെ മനസ്സിലാക്കുന്നു. അതുപോലെ പണ്ട് ഓരോ പരീക്ഷണങ്ങളും നടത്തി കണ്ടുപിടിച്ചെഴുതി വെച്ചാണ് സ്മൃതികൾ. അതിലെവിടെയെങ്കിലും ജഗത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. അല്ലെങ്കിൽ പിന്നെ എന്താണ്, യുക്തിയുക്തമായി സ്വയം പരീക്ഷണങ്ങൾ നടത്തി നോക്കും. യുക്തി ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ ഈ ശാസ്ത്രമൊന്നും വേണ്ട, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുക. കർണാന്തര പരിഗ്രഹം, നിങ്ങൾ ഈ പറയുന്ന ശ്രുതിയെ വ്യാഖ്യാനിച്ച് പറയുന്ന ബ്രഹ്മത്തെ വിട്ടിട്ട് പുതിയ എന്തെങ്കിലും കാരണത്തെ കണ്ടെത്തും. ന്യായ. അപ്പൊ യുക്തി എന്ന് പറയുമ്പോൾ ഇന്നത്തെ അന്വേഷണങ്ങളൊക്കെ യുക്തിപ്പെടുന്നതാണ്. കാരണം ഇന്നത്തെ അന്വേഷണങ്ങൾ അന്വേഷിക്കുന്നവരെന്താണ് പറയുന്നത്? ഞങ്ങളെ ഏതെങ്കിലും ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ കാരണം ഉണ്ടെന്ന് പറയുകയല്ല, ഞങ്ങളതിനെ ശരിയായ രീതി പഠിക്കുന്നു. അങ്ങനെ പഠിക്കുന്നതിന് തന്റെ ബുദ്ധിയും യുക്തിയും എല്ലാം ഉപേക്ഷിക്കുന്നു, എന്നിട്ട് അതിനെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അതിനെ തെളിയിക്കുന്നു, എന്നിട്ട് അത് ഞങ്ങൾ ശാസ്ത്രമാക്കുന്നു. അതിനാണ് ശാസ്ത്രം എന്ന് പറയുന്നു. അതിനെ ആശ്രയിക്കേണ്ടി വരും. അല്ല, പണ്ട് ഏതോ ഒരു കാലഘട്ടത്തിൽ ആരോ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചു, അതുകൊണ്ട് ഇതാണ് ജഗത്ത് കാരണം എന്ന് പറയുന്നത് ശരിയല്ല. ഇന്ന് നിങ്ങളത് തെളിയിക്കുക, ഇതാണ് ജഗത്തിന് കാരണം. അതിന് നൂതനമായ മാർഗങ്ങളുണ്ട്. അതിൽ പ്രധാനമായി വരുന്നതിന് യുക്തി. യുക്തിവാദികൾ അതല്ലേ പറയുന്നു, നിങ്ങളുടെ ശാസ്ത്രങ്ങളൊന്നും തന്നെ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? അങ്ങനെ ഒരു കാരണത്തെ കണ്ടെത്തുന്നതെങ്കിൽ അതിന് യുക്തിയെ സഹകരിക്കുന്നു. അപ്പോൾ യുക്തിക്ക് യോജിക്കുന്നു. ഇപ്പോൾ ഒരാൾ പറയുന്നത് ഞാൻ ഇന്ന പരീക്ഷണം നടത്തി ഇന്നത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അത് യുക്തി സിദ്ധമുണ്ടെങ്കിൽ അത് ആരും അംഗീകരിക്കത്തില്ല. അങ്ങനെയാണ് ഇതിനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ആര് പറയുന്നു? പൂർവക്ഷി. ഏവം പ്രാപ്തേ ബ്രൂമഹ. ഇനി സിദ്ധാന്തം. അപ്പോ അദ്വൈത വിചാരത്തെ സംബന്ധിച്ച് വരുന്ന പലതരത്തിലുള്ള സംശയങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഇനിയുള്ള ഭാഗം പറയുന്നത്. ഇനി സൂത്രത്തിന്റെ ആദ്യം മുതൽ നോക്കാം. ഇന്നത്തെ സൂത്രം കാരണത്വേനച ആകാശാദിഷു തഥാ വ്യപതിഷ്ഠുക്തേഹി, അത് കഴിഞ്ഞുള്ള ഭാഗം നോക്കുക. 14-ാമത്തെ സൂത്രത്തിന്റെ ഭാഷ പ്രതിപാദിതം ബ്രഹ്മണോ ലക്ഷണം. ബ്രഹ്മണോ ലക്ഷണം എന്താണ് അതിന്റെ വൃത്തി? പശിജയുടെ വൃത്തി പിന്നെ അതിവിടെ അറിഞ്ഞിരിക്കണം. കാര്യമായി പഠിക്കുന്നവര് ഓരോ സൂത്രത്തിന്റെയും വൃത്തിയുടെ അറിഞ്ഞിരിക്കുന്നു. എന്താണെന്ന് ഓർമ്മയുണ്ട? പറഞ്ഞത് ശരി തന്നെയാണ്, ബാക്കിയുടെ പറഞ്ഞ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വശിച്ചാന്നുള്ളതിൽ വൃത്തി എഴുതിയിരിക്കുന്ന എന്താണ്? തഥ, ഇത്രയേ ഉള്ളൂ. പൂർവസൂത്രത്തിൽ നിന്നും വൃത്തിയെ നമ്മളിങ്ങോട്ട് എടുക്കുക ചെയ്യും. പൂർവസൂത്രത്തിൽ എന്തായിരുന്നു വൃത്തി? മുമ്പ് പഠിച്ച സൂത്രം ഏതാണ്? അതോരോ അപ്രദ അപ്രദേ. അതിന്റെ വൃത്തി എന്തായിരുന്നു? അപ്രദാ തഥാപരസ്യ ഊസ്യ അപ്ലുത്തെ അതി. തഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്ലുത എന്നൊക്കെ വിട്ടിട്ട് എന്താണ്? ഹസിച്ച തഥ അപ്ലുതാപരസ്യ ഊസ്യ ഹസി. അത് അറിഞ്ഞിരിക്കണം, ആ അർത്ഥം വ്യക്തമായി ധരിച്ചിരിക്കണം. കാര്യമായി ഇത് പഠിക്കുന്നവര് അതിൽ പരിശ്രമം നടത്തുന്നവർക്ക് അത് അറിഞ്ഞിരിക്കണം, അല്ലാത്തവർക്ക് വേണ്ട. സുഖിമാന്മാർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ സുഖിക്കുക, കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അത് വ്യക്തമായി മനസ്സിലാവും. ലക്ഷണം എന്ത് സംഭവിച്ചു? കുറച്ചുകൂടെ ധൈര്യത്തിൽ പറയുക. അല്ല, മോനസ്വര വരുന്നില്ല. എന്തുകൊണ്ടെന്നാണ് അതിന്റെ വൃത്തി പറഞ്ഞിരിക്കുന്നത്? മനസ്സാലോ ഹനി പ്രതിപാദിതം ചാന്നുള്ളിടത്തോ മോനസ്വര ഒന്നും. ബ്രഹ്മവിഷയം ഗതി സാമാന്യം വേദാന്തവാക്യാനാം പ്രതിപാദിതം ച പ്രധാനസ്യ അശബ്ദത്വം. എന്താണ് അതിന്റെ വൃത്തി? വൃത്തി അറിഞ്ഞിരിക്കണം. രണ്ടും മൂന്ന് പേര് കൂടി ചേർന്നാലും പറഞ്ഞു പറഞ്ഞു ചേർന്ന് പറഞ്ഞാണ് ഒരാൾ ഒരാ വാക്ക് വേറൊരാൾ വേറൊരു വാക്ക് അങ്ങനെ എല്ലാം കൂടെ പറഞ്ഞു വരുമ്പോൾ ശരിയാവും. പൂർവരൂപ ഏകാദേശകസ്യ അത് സവർണയാചിപ്പേരെ പൂർവപരയോ രേഖ ആദേശകസ്യ പൂർവപരയോ രേഖാദേശ. ഞാനിത് ചോദിക്കുന്നത് ഇതെനിക്കൂടെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിതെല്ലാം മറന്നുപോയി. നിങ്ങൾ പറയുമ്പോൾ ഓർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാതെ വരരുത്. തത്ര ഇതം അപരം ആശങ്കത എന്ന ജന്മാധികാരണം ബ്രഹ്മണോ ബ്രഹ്മവിഷയം വാ ഗതി സാമാന്യം വേദാന്തവാക്യാനാം പ്രതിപത്തും സഖ്യം കസ്മാത് എന്നിടത്തോ കസ്മാത് വാ. അവസാനം എന്താണ് അതിന്റെ വൃത്തി? ജനാഞ്ചിശോന്തയല്ല വാ അവസാന. വാവസാന എന്ന് പറയുന്നിടത്ത് എന്താണ് ആദേശമായി വിധിക്കുന്നത്? ചരി ജലാഞ്ചിശോന്തയിലാണ് എന്ത് പറയുന്നത്? ജസ്. ചരെന്ന് പറയുമ്പോൾ വർഗത്തിലെ ഏതക്ഷരങ്ങൾ? ആദ്യാക്ഷരം. അത് ഓർത്തോണം. ഖരിച്ച വാവസാന എന്ന് പറയുമ്പോൾ ഓർത്തോണം അവിടെ വർഗത്തിലെ ആദ്യാക്ഷരങ്ങൾ. എന്താണ് വാവസാന പറഞ്ഞത്? അവസാന ജലാം ചരസ്യു. ആലോചിച്ചാൽ ഓർമ്മ വരും. അതുപോരാ, പെട്ടെന്ന് തന്നെ ഓർമ്മ വരണം. ആ രീതിയിൽ അത് നല്ല തിട്ടം വരണം, നല്ല വരണം, അന്നല്ല സ്പീഡ് കിട്ടത്തുള്ളൂ. വികാന ദർശനാത് പ്രതിവേദാന്തം ഹി അന്യ. എന്താണ് അതിന്റെ വൃത്തി? ഈ ഭാഗത്തുനിന്ന് ഒന്ന് രണ്ട് പേര് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഭാഗത്തുനിന്നാണ് കൂടുതൽ പേരും പറയുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരെല്ലാം കുറച്ചുകൂടി പരിശ്രമിച്ചാൽ നന്നായിരിക്കും. അന്യ അന്യ അഗോസ്വാമി പിന്നെ വരുന്നുണ്ട്. എല്ലാവർക്കും ഇത് ഒരുപോലെ അങ്ങ് പെട്ടെന്ന് ഓർക്കാനും പറയാനും കഴിഞ്ഞെന്ന് വരത്തില്ല. അത് ശരിയാണ്, പക്ഷെ എല്ലാവർക്കും ഒരുപോലെ പരിശ്രമിക്കാം. അപ്പോൾ ക്രമേണ അത് ശരിയാകും. സൃഷ്ടി ഉപലബ്ധി ക്രമാതിവൈചിത്രയ തഥാ ഹി ക്വചിത് ആത്മനാകാശ സംഭൂത ആകാശ സംഭൂത. എന്താണ് അതിന്റെ വൃത്തി? എന്താണ്? ഒരു വാക്ക് വിട്ടുപോയി. ശരി വിസർഗസ്യ വിസർഗോ വാ ശരിയുടെ ചേർത്താ മതി. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശീലിക്കുന്നു. ആത്മനഹ ആകാശ എന്നാണ് അവിടെയോ. ഭൂപകോപൂർവസ്യ യോ അശി. എന്താണ് അതിന്റെ വൃത്തി? അത് ഞാൻ വൃത്തി ചോദിക്കുന്നത് അത് പറയുമ്പോൾ അതിന്റെ പൂർവ്വേതാണ് പരവേതാണ് എന്താ ആദേശം വരുന്നത് ഇതൊക്കെ ആ വൃത്തിയിൽ നിന്ന് കിട്ടും, സൂത്രത്തിൽ നിന്ന് കിട്ടത്തില്ലല്ലോ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ സൂത്രം വരും. ആകാശാദിക സൃഷ്ടിരാമനായതേ ക്വചിത് തേജ ക്വചിത് തേജ ക്വചിത് തേജ ഹരിച്ച് ആദ്യം ജലാംജസ്യന്തേ വരാം, അത് ശരിയാണ്. അത് കഴിഞ്ഞിട്ട് എന്തോരും ഖരു പരവിരിക്കുന്നുണ്ട്, അത് ഓർത്തോളണം. ആ സാധാരണ വരുന്നത് താ ഇരിക്കുന്നിടത്താണ്. ആ താ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ണടക്കിയ പറയുക ഖരിച്ച. കാരണം പരത്തിലിരിക്കുന്നു, ഖരാണ് തായാണ്. പിന്നെ അവിടെ ആലോചിച്ച് സമയം കളയണ്ട. നമ്മൾ അതിന്റെ രൂപങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് സൂത്രത്തെ ഓർപ്പിക്കുക. അല്ല സൂത്രത്തിന്റെ അർത്ഥം ചിന്തിച്ചിരുന്നാൽ ഇത് കേട്ട് പറയാൻ പറ്റില്ല. തത് തേജോ തത് തത് തേജോ ജലാഞ്ചിസുണ്ട് ഖരിച്ച. അതാണ് ഖരിച്ചയുടെ എന്താണ് വൃത്തി? ഖരിച്ച ഒന്നുകൂടെ ചേർക്കണം. ഖരി ജലാം ഖരി ജലാം ചരവസ്. ഇതിന് ഇതൊന്ന് കുത്തിയിരുന്ന് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സമയവും കുറേശ്ശെ വായിക്കുക, തനിയൊന്നും. ഇന്നെങ്കിൽ ഇത് കുറെ ഇങ്ങനെ ആവർത്തിക്കുക. തേജോ അസൃജത എന്നുള്ളിടത്താണ് എന്ത് വന്നത്? അതോരോരപ്പുളതാതപ്പുളതേ വന്നിട്ട് ആദ്ഗുണ വന്നിട്ട് ആദ്ഗുണയുടെ വൃത്തി എന്താണ്? ഗുണാദേശ. അപ്പൊ ചെറുപ്പക്കാർക്കാളും ബുദ്ധിക്ക് വേഗം കൂടുതൽ പ്രായമുള്ളവർക്കാണ്. എങ്ങ പദാന്താത് അതിയുടെ വൃത്തി എന്താണ്? പദാന്തസി അല്ല, എങ്ങഹന്നുമല്ല തുടങ്ങുന്നത്. ആ പദാന്താത് ഏങ്ങോ അതിപരെ പൂർവരൂപം ഏകാദേശ അസൃജതായി ക്വചിത് പ്രാണാതിക, ക്വചിത് പ്രാണാതിക ഖരിച ഖരിച ക്വചിത് പ്രാണാതിക ഖരിച സപ്രാണം അസൃജത വേദത്തതോ സുലോഭോ അപ്പോൾ അണിഞ്ഞ സമാസേ ഹലി അതിന്റെ വൃത്തിയൊന്ന് പറയാമോ? തുടങ്ങുന്ന എങ്ങനെ തുടങ്ങുന്ന ആ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ബാക്കിയൊന്നും പറയണ്ട. ആർക്കും കത്തുന്നില്ല. എന്താ അക്കാരയോർ ഇനി തുടങ്ങുന്നത്? സംശയമുണ്ടോ? പുസ്തകം കയ്യിലുണ്ടോ? ഇനി എനിക്ക് തെറ്റിപ്പോയതാണോ? വയസ്സന്മാർക്കൊക്കെ തെറ്റിപ്പോയത്. എങ്ങനെയാ തുടക്കം? ഏതത്തതോഹോ വൃത്തി എങ്ങനെയാ? അക്കാരയോഹോ ഏതത്തതോ അക്കാരയോ എന്നാ തുടങ്ങുന്നു. ആ തുടക്കം ഓർത്തു വയ്ക്കുന്നു. അക്കാരയോർ ഏതത്തതോഹോ സുലഭം എന്നാണോ? ഒന്ന് നോക്കിട്ട് പറഞ്ഞ് സുന്നേ ഉള്ളൂ. അതിനു മുമ്പ് യസു ഒന്നും വിട്ടുകളയരുത്, അതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാ. അക്കാരയോഹു ഏതത്തതോഹു യസു സപ്രാണം അസൃജത പ്രാണാത് ശ്രദ്ധാം. അതിനു മുമ്പ് വരുന്ന സൂത്രങ്ങളിൽ തുടങ്ങണം. ആദ്യതുവരൂടെ പ്രാണാത് ശ്രദ്ധ എന്ന് വിരിച്ച ആദ്യതുവരും ജനാഞ്ജസ്യം വന്നു, തകാരത്തിന് എന്തു വന്നു? ദാ വന്നു. അടുത്ത ഏത് വരുന്നു? സോസ്നാശു വന്നു. ദകാരത്തിന് എന്തു വന്നു? ജാ വന്നു. അടുത്ത ഏത് വന്നു? അടുത്ത ഏത് വന്നു? ഖരിച വന്നു. അപ്പോ ജകാരത്തിന് എന്തു വന്നു? ചകാരം വന്നു. അടുത്ത ഏത് വന്നു? ഷഷ്ടോടി ചകാരത്തിന് ചകാരം വന്നു. ഇത്രയും സൂത്രങ്ങൾ ക്രമം ഇതിന് പ്രവർത്തിക്കും. കാരണം ഇത് ഒരിടത്ത് ക്രമം എടുത്ത് വെച്ച എളുപ്പമാണ്, പിന്നെ എല്ലായിടത്തും ആ ക്രമത്തിൽ വരും. ജലാം ജസോ അന്തേ സോസ്തു ഖരിച ഷഷ്ടോടി. ഒരു സ്ഥലത്ത് ഓർത്ത് വെച്ചാൽ ഈ ക്രമം എന്തായാലും എവിടെയാലും മാറത്തില്ല. അല്ല, നമ്മൾ ത്രിപാദിയിലെ സൂത്രങ്ങളുടെ നമ്പരൊന്നും ഓർത്ത് വയ്ക്കേണ്ട കാര്യമില്ല. ഒരു ലക്ഷ്യത്തിൽ ആ സൂത്രം ഏത് ക്രമത്തിൽ പ്രവർത്തിച്ചു എന്ന് ഓർത്തിരുന്നാലും എല്ലായിടത്തും അങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജലാഞ്ജസ്വന്തി വന്നു കഴിഞ്ഞതിന് ശേഷം സോസ്നശുവിന് പ്രവർത്തിക്കാൻ പറ്റും. എവിടെയായാലും അത് കഴിഞ്ഞേ ഖരിജയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റും. അത് ഓർത്തിരിക്കും. അത് തുടങ്ങി ഓർക്കണം. എന്താണ് ജസ്തും സ്തുത്വം ചർത്തും? ഇത് എല്ലായിടത്തും പൊതുവായി വരും. അപ്പോ പ്രാണാത് ശ്രദ്ധാം എന്നാണ്.